അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദരന മയ്യനന്റെ ഇരുമുടി. അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദരന മയ്യനന്റെ ഇരുമുടി. ഗുരുസ്വാമി നീ ശിരസിൽ വെച്ചൊരിരുമുടി, ഗുരുസ്വാമി നീ ശിരസിൽ വെച്ചൊരിരുമുടി, എന്റെ മനസ്സാകും കന്നി ഇന്ന് ചൂടുമിരുമുടി, എന്റെ മനസ്സാകും കന്നി ഇന്ന് ചൂടുമിരുമുടി. ഗജമുഖനായി മുന്നിലാദ്യമേ തമിട്ടൊരിരുമുടി, ഗജമുഖനായി മുന്നിലാദ്യമേ തമിട്ടൊരിരുമുടി, ഭജനയുമായി വീട് വിട്ട് യാത്രയായൊരിരുമുടി. അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദരനാമയ്യനെന്റെ ഇരുമുടി. മാലയിട്ടൊരെന്റെ ഇരുമുടി, നോമ്പെടുത്ത് മാലയിട്ടൊരെന്റെ ഇരുമുടി, ദുഃഖ ദുരിതമാകെ മാറ്റിടുന്ന ദേവനിരുമുടി, ദുഃഖ ദുരിതമായി മാറ്റിടുന്ന ദേവനിരുമുടി. ശങ്കരന്റെ സന്നിധിയിൽ ധാര ചെയ്തൊരിരുമുടി, ശങ്കരന്റെ സന്നിധിയിൽ ധാര ചെയ്തൊരിരുമുടി, മാധവന്റെ അമ്പലത്തിൽ വലമെടുത്തൊരിരുമുടി. അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദരനാമയ്യനെന്റെ ഇരുമുടി. പന്തളത്ത് ബാലരൂപദേവനന്റെ ഇരുമുടി, പന്തളത്ത് ബാലരൂപദേവനന്റെ ഇരുമുടി, കുളത്തൂപ്പുഴയിൽ കുമാരനാകുമയ്യനിരുമുടി, കുളത്തൂപ്പുഴയിൽ കുമാരനാകുമയ്യനിരുമുടി. മകരമാസ ജ്യോതി കണ്ട പുണ്യമുള്ളൊരിരുമുടി, മകരമാസ ജ്യോതി കണ്ട പുണ്യമുള്ളൊരിരുമുടി, സ്വർഗവാതിലോ തുറന്ന സ്വാമിനാഥനിരുമുടി, സ്വർഗവാതിലോ തുറന്ന സ്വാമിനാഥനിരുമുടി. അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദരനാമയ്യനെന്റെ ഇരുമുടി. അറുമുഖനോ കാവടി, മുടിമുറിച്ചു കാവടി, അറുമുഖന്റെ സോദര